തകർച്ച ആഘോഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ആരുടെയും പരാജയങ്ങളെ, തകർച്ചയെ, വീഴ്ചകളെ നമ്മൾ ആഘോഷിക്കരുത്. അതിനൊരു മറുവശം ഒരു സൈഡെന്നാ ഞാൻ ഇന്നലെ പറഞ്ഞത്, ബാക്കി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാണ്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കണം എന്താ മറു സൈഡ്. അതൊക്കെ ഗീത, ഇവിടെ ഗീതയെന്നും പറയുന്നു. ഗീത പഠിക്കുന്നുണ്ട്. അതായത് നമ്മള് എന്താണ്, ഒരാളുടെ തകർച്ചയെ ഒരിക്കലും ആഘോഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാളുടെ തകർച്ച, സ്വയം കൃത അനർത്ഥത്തെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കാനും പാടില്ല. നമ്മുടെ പക്ഷത്തൊന്നും ചെയ്യേണ്ട കാര്യമാണ്, മനസ്സിലായോ? നമ്മുടെ ഇടയ്ക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, അല്ല വേറെ നാട്ടുകാരുടെ കാര്യമൊന്നും. ഒരാളൊരു സ്വയം കൃത അനർത്ഥത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ പോകരുത്. അത് ന്യായീകരിക്കുന്നത് അതും എന്ത് ചെയ്യും, അങ്ങനെ ന്യായീകരിച്ചു വരുന്ന ദോഷം എന്താണ്? ഒരു വ്യക്തിക്ക് ഒരു തെറ്റോ ഒരബദ്ധമോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, അതിനാ നമ്മൾ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലും ആ വ്യക്തിക്ക് തന്റെ തെറ്റിനെ തിരിച്ചറിയാനോ തിരുത്താനോ അവസരമില്ലാതെ വരും. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നൊരു ധാരണ വരും. അപ്പോൾ അയാൾ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ പൊതുവെ കാണുന്നത് അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ ഒരുത്തൻ തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാകുകയാണ്. എന്തിനു വേണ്ടി? അയാളെ ന്യായീകരിക്കാനും അയാളെ സംരക്ഷിക്കാനും. അപ്പോൾ ഇയാൾ വിചാരിക്കും എന്നെ രക്ഷിക്കാനും കൂടെ ആളുണ്ടല്ലോ, വീണ്ടും ധൈര്യമാവും എന്തും ചെയ്യുന്നത്. ഇവിടെ കുറച്ചു കാലമായിട്ട് അങ്ങനെ നടന്നു വരും. ഞാനാണ് തെറ്റ് ചെയ്താലും ശരി, നിങ്ങൾ ആരെങ്കിലും തെറ്റ് ചെയ്താലും ശരി, തെറ്റ് തെറ്റ് തന്നെയാണ്. അതിനെ നമ്മൾ ന്യായീകരിച്ച് ആ വ്യക്തിയെ വഷളാക്കാൻ പാടില്ല. അത് ശരിയല്ല എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടി വേണം ആ വ്യക്തിയോട് സഹകരിക്കേണ്ടത്. വ്യക്തിയോട് സഹകരിക്കാൻ പാടില്ല എന്നുള്ളത്. ഇവിടെ പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉടനെ ഉണ്ടാവും അവിടെ. ആരുടെ? ഈ ഗ്രഹത്തിന്റെ ചുറ്റും ഉപഗ്രഹങ്ങൾ കൂടുന്ന പോലെ കുറച്ചു പേര് അതിന്റെ കൂടെ ചേരും. എന്നിട്ട് ഇവര് ഈ പാണന്മാരെ പോലെ ഇവർ പാടിക്കൊണ്ട് നടക്കുന്ന എന്താണ്, എന്താണെന്നറിയാമോ? കേട്ടാലും ഒന്നും മനസ്സിലാകത്തില്ല. ബോധമുണ്ടെങ്കിലൊക്കെ ഇവിടെ വരും. എന്താണ് പറയുന്നത്? തെറ്റ് ചെയ്യാത്ത ആരാണ്? അതെ, ഇവിടെ ആരാ തെറ്റ് ചെയ്യാത്ത? ആർക്കാ തെറ്റ് ചെയ്യാ? തെറ്റ് പറ്റാത്തതെന്നല്ല, ആരാ തെറ്റ് ചെയ്യാത്ത? അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊരാൾ തെറ്റ് ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്, എല്ലാവരും ഇതല്ലേ ചെയ്യുന്നത്, ഇതാണ് അപകടം. ഇങ്ങനെ നിങ്ങൾ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ പോയാൽ ഇത് സാക്ഷാൽ എന്തായി മാറും? ശ്രീനാരായണ ധർമ്മ എന്നുള്ള അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതൊരു അധർമ്മ സംഘമായി മാറും. ശ്രീനാരായണനും കാണത്തില്ല, ധർമ്മവും കാണത്തില്ല, പിന്നെ ഇത്ര കാണത്തുള്ള എന്താണ്? അധർമ്മ സംഘം. ഇതാണ് നിങ്ങൾ ഇതിനെ അങ്ങനെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ന്യായീകരണ തൊഴിലാളികൾ ചെയ്യുന്നത് അതാ ചെയ്യുന്നത്. ഇതിനെ അധർമ്മ സംഘമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്കങ്ങനെ തെറ്റുപറ്റിയാൽ, അതറിഞ്ഞോ അറിയാതോ ഏത് തരത്തിലായാലും ശരി, അതിനൊരിക്കലും ന്യായീകരിക്കാൻ പോയി. ആ തെറ്റ് തെറ്റെന്ന് തന്നെ മുഖത്ത് നോക്കി പറയണം. അല്ല അത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരി, നിങ്ങൾ പറയണ്ട, പക്ഷെ അതിനെ ന്യായീകരിക്കാതിരിക്കുക, തെറ്റിനെ ന്യായീകരിക്കാതിരിക്കുക. എന്നിട്ട് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്താണ്, എല്ലാവരും തെറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഇയാളും തെറ്റ് ചെയ്തു എന്നും ഈ ഒരു വ്യക്തിയുടെ തെറ്റിനെ മറ്റുള്ളവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് ഒരിക്കലും ന്യായീകരിക്കുക. അപ്പോൾ അത് ശരി, മറ്റുള്ളവരും തെറ്റ് ചെയ്തവരാണ്, പക്ഷെ ഇവിടെ അത് അവസാനിപ്പിക്കാനാണ് നോക്കേണ്ടത്. 10 പേര് തെറ്റ് ചെയ്തിട്ട് 11-ാമത്തവൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തിനാ ശ്രമിക്കേണ്ടത്? 11-ാമത്തവനിൽ അത് അവസാനിപ്പിക്കണം. അല്ല പിന്നെ നമ്മളെന്താ ചെയ്യുന്നത്? ഇനി 12-ാമത്തവൻ വരുമ്പോൾ അവനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്ത് പറയും? 11 പേരും തെറ്റ് ചെയ്തതുകൊണ്ട് ഇതും ശരിയാണ്. വീണ്ടും ഒരു 13-ാമത്തവൻ വരുമ്പോൾ എന്ത് പറയും? പന്ത്രണ്ട് പേരും തെറ്റ് ചെയ്ത് അതുകൊണ്ട് ഈ പതിമൂന്നാമത്തവനും ശരിയാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം ഇതെന്തായി മാറും? അധർമ്മസംഗമായി മാറും. അതുകൊണ്ട് ഇതിങ്ങനെ തുടരാൻ പാടില്ല, ഇത് അവസാനിപ്പിക്കണം. ഇത് കുറെ കാലം ഇങ്ങനെ നടന്നതാണ് ഇവിടെ. അതുകൊണ്ട് അത് അവസാനിപ്പിക്കുക. ശരി, എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്യാത്ത ആരുമില്ല. പക്ഷെ അത് ഒരാൾക്ക് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസാക്കി മാറ്റിട്ടു, മനസ്സിലായോ? ഒരു തെറ്റിനെ ലൈസൻസാക്കി മറ്റുള്ളവരുടെ തെറ്റുകളെ കൊണ്ടുവരുന്നു, മറിച്ച് മറ്റുള്ളവർ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല, താൻ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. തനിക്ക് അത് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പൊ തനിക്കതിൽ നിന്ന് മാറിയിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്ന ഈ പരിപാടികൾ അവസാനിപ്പിക്കുന്നു. ഈ ന്യായീകരണ തൊഴിലാളികളെല്ലാം എന്ത് ചെയ്യണം? അതൊക്കെ രാഷ്ട്രീയക്കാർക്കാണ്. പിണറായി വിജയൻ എന്ത് ചെയ്താലും ന്യായീകരിക്കുന്നവരുണ്ട്, നരേന്ദ്രമോദി എന്ത് ചെയ്താലും ന്യായീകരിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ അതിന് പ്രതിഫലവും കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ന്യായീകരണ തൊഴിലാളികൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ചില്ലറോലും തടയുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ? ഉണ്ടാ? ഉണ്ടെന്ന് തോന്നുന്നില്ല. വളരെ മോശമാണ്. അപ്പോ നമ്മൾ രണ്ട് സൈഡും കാണും. അപ്പോ അത് പാടില്ല. നമുക്കൊരു പൊതുവായ ധാരണയിൽ പോകുമ്പോൾ ആർക്കെങ്കിലും വീഴ്ചകൾ സംഭവിക്കും, ആർക്ക് സംഭവിക്കും? അങ്ങനെ വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ വീഴ്ച സംഭവിച്ചാളിനെ സംബന്ധിച്ച് ഒന്നേ ഉള്ളൂ, എന്താണ്? തിരുത്തുക. മനുഷ്യനാണ്, മനുഷ്യന് വീഴ്ചകൾ സംഭവിക്കും. അപ്പോൾ തിരുത്തുക, തിരുത്താൻ ശ്രമിക്കുക. അല്ല മറ്റ് എന്താണ് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിനെ ന്യായീകരിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കൂടുതൽ കൂടുതൽ കൂടുതൽ മോശമായി പോയിക്കൊണ്ടേയിരിക്കും. അതവിടെ നമ്മൾ നിർത്തുക. ഈ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം, മറ്റു ഭാഗത്തേക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ല. നമ്മൾ സ്വയം ചിന്തിക്കണം. ഇത് ഇതെങ്ങനെയാണ് ശരിയാകേണ്ടത്? എന്താണ് തകരാറ്? നമ്മുടെ തകരാറിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്, നാട്ടുകാരെ കുറിച്ചല്ലല്ലോ. ആണോ? നാട്ടുകാരെ കുറിച്ചല്ലല്ലോ ചിന്തിക്കുന്നു, നമ്മുടെ തന്നെ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത് ചിന്തിച്ചാലേ ഇതിന് മാറ്റം വരുത്തുള്ളൂ. അപ്പോൾ ആർക്കും എന്ത് ചെയ്യാനുള്ള ധൈര്യം പകർന്നു കൊടുക്കരുത്. ഇത് ശരിയല്ല. അങ്ങനെ ഒരു ധൈര്യം ആരും ആർജിക്കാനും പാടില്ല, രണ്ടും പാടില്ല. നമ്മളങ്ങോട്ട് ധൈര്യം കൊടുക്കാനും പാടില്ല, അങ്ങനെ ഒരു ധൈര്യം ആർജിച്ചെടുക്കാനും പാടില്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം? അതവിടെ സ്റ്റോപ്പ് ചെയ്യണം. ആരായാലും ശരി, ഇവിടെ വലിയവനും ചെറിയവനും ഒന്നുമില്ല. സീനിയർ ജൂനിയർ, വലിയവൻ ചെറിയവൻ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ എല്ലാവരും എന്താണ്? എന്താണ് ഇവിടെ എല്ലാവരും എന്താണ്? അത് പണ്ടേ തന്നെ ഗുരുദേവൻ പറഞ്ഞാണ്, എന്താണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വം. ഈ സോദരത്വം എന്ന് പറയുന്ന ആശയം എനിക്ക് തോന്നുന്നു ഈ മലയാള നാട്ടിൽ ഇത്രയും പരസ്യമായി ആദ്യം കൊണ്ടുവന്ന ഗുരു ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മലയാള നാട്ടിൽ ഇങ്ങനെ ഒരു കാരണം, ഇത് ഏത് വർഷമാണ് അരൂപ്പുറം പ്രതിഷ്ഠ? 88 എന്തായാലും അവിടെ എഴുതി വെച്ചെന്നൊക്കെ പറയുന്ന ചുമ്മാത, കാരണം അവിടെ അന്ന് ചവരൊന്നും ഇല്ലായിരുന്നു. വെറുമൊരു പാറയുടെ വെറുതെ ഒരു കല്ലെടുത്ത് വെച്ചതേ ഉള്ളൂ. ആൾക്കാർ പറയുന്ന അവിടുത്തെ ചുവരിൽ എഴുതി വെച്ചാൽ 88, അന്ന് ചുവരില്ലായിരുന്നു, അതൊക്കെ പിന്നീടാവുന്നു. എന്തായാലും അതിനടുത്ത് ഏതോ ഒരു കാലഘട്ടത്തിൽ തന്നെ 88 തന്നെ ഇവിടെ ആരും ചിന്തിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സഹോദര്യം എന്ന് പറയുന്ന ഒരു കാര്യമേ ഫെറ്റേണിറ്റി, അത് ഫ്രഞ്ച് വിപ്ലവത്തിലൊക്കെ വന്നിട്ട് അവിടെയൊക്കെ ചർച്ചയായിട്ടുണ്ട്. യൂറോപ്യൻ നവോത്ഥാനം എന്ന് പറയുന്നത് എന്താണ് വോൾട്ടയർ തുടങ്ങിയ ആൾക്കാരുടെ അവിടെ പ്രചരിപ്പിച്ച ഒരാശയം അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ മലയാള നാട്ടില് അതിന് ഗുരു ഇംഗ്ലീഷ് ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നല്ലോ. റൂസോ, ഓട്ടയർ, മൊണ്ടേസ്ക്യു ഇവരുടെയൊക്കെ ആശയങ്ങളൊന്നും ഗുരുവിലെത്താൻ നേരിട്ടെത്താനൊന്നും ആ കാലഘട്ടത്തിലുള്ള ഒരു വഴിയില്ല. പക്ഷെ സഹോദര്യം എന്ന് പറയുന്ന ഒരാശയം ഇതാണ്. ഈ സഹോദര്യം എന്ന് പറയുന്ന ആശയം ശരിക്കും ബുദ്ധനിൽ നിന്ന് വന്നതാണ്. മൈത്രി എന്ന് പറയുന്ന ആശയം ബുദ്ധന്റെ വലിയൊരാശയമാണ്. അപ്പൊ ഇവിടെ അത് പ്രചാരത്തിലുണ്ടായിരുന്നു, ഭാരതത്തിലും ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയിൽ അത് എഴുതി ചേർത്തപ്പോ ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, എനിക്ക് ആശയം കിട്ടിയത് വിദേശത്തു നിന്നുമല്ല, ഫ്രം മൈ മാസ്റ്റർ എന്ന് വെച്ചാൽ എന്റെ ഗുരുവിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ആരാണ് ഗുരു? ബുദ്ധൻ, ശ്രീബുദ്ധനിൽ നിന്നാണ് അത് കിട്ടിയത്. അപ്പോ എന്തായാലും ശരി, ഗുരുദേവനായന മൈത്രി എന്ന് പറഞ്ഞു വച്ച മലയാളത്തിൽ സഹോദരി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി വെച്ച്, അങ്ങനെ എഴുതി വെച്ചത്. അവിടെ എഴുതി വെച്ചത് എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരു സ്വതൃത്വേന വാഴുന്ന മാതൃക സ്ഥാനം ബാക്കി സ്ഥാനമാ എന്നുവെച്ചാൽ സ്ഥാനമാമെന്നാണ് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ ആകുമെന്നൊരു അർത്ഥമാനുണ്ട്. സ്ഥാനമാകും. അപ്പൊ ഗുരു എന്നറിയാം, ഈ ജാതി പുശുമ്പന്മാർക്ക് ഒരിക്കലും അങ്ങനെ ഒരു സഹോദര്യം വരത്തില്ല എന്നറിയാം. എങ്ങനെ? ജാതിയും വിട്ട് മതവും വിട്ട്. മതം വേണമെങ്കിൽ വിടാൻ തയ്യാറാകും, എന്നാൽ ജാതി വിടാൻ തയ്യാറാകത്തില്ല. അതുകൊണ്ട് ഭാവിയിൽ എങ്ങനെ ആകുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഗുരു എഴുതി വെച്ചത്. ആ സാഹോദര്യ ബോധം ആണ് ഇവിടെ വേണ്ടത്. മതവും വിടണമെന്ന് തന്നെയായിരുന്നു ഗുരുവിന്റെ ആഗ്രഹം, ഗുരുവിന്റെ താല്പര്യം അത് തന്നെ. അതാണ് ഗുരു. ജാതിയും വിടണം, മതവും വിടണം, മനുഷ്യരായി ജീവിക്കണമെന്നുള്ളതായിരുന്നു. അപ്പോഴേ സഹോദര്യം വരൂ. നിങ്ങൾക്ക് ജാതിയും മതവും ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സഹോദര്യം ഉണ്ടാകത്തില്ല. ഉണ്ടായാല സഹോദരി എവിടെ നിൽക്കും? ആ ജാതിയിലോ അല്ലെങ്കിൽ ആ മതത്തിലോ എനിക്കത്തുള്ളൂ. മാനവികത അവിടെ വരത്തില്ല, മനുഷ്യ സഹോദര്യം വരത്തില്ല. അത് മതം വിടുക. ഇവിടുത്തെ സ്വാമിമാര് തന്നെ പറയുന്നത് മതം വിടരുതെന്നാണ് പഠിപ്പിക്കുന്നത് അനുയായം. എത്ര വിവരക്കേടാണെന്ന് അറിയാമോ? സഹോദരനെ ഇപ്പം പറഞ്ഞിട്ടുണ്ട്, ചങ്ങല ഒരുപാട് കാലം ചുമന്നു കഴിഞ്ഞാൽ ആ ചുമക്കുന്നവൻ അവസാനം ആ ചങ്ങല സ്വന്തമാണെന്ന് തോന്നുന്നു. അന്ന് സഹോദരനയ്യപ്പൻ ഇത് പറഞ്ഞ ഈഴവരോടാണ്. ഈഴവരാദി പിന്നോക്കങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ ഇവരെല്ലാം ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് വിചാരിക്കുന്ന ഈ ചങ്ങല പഴകിയതുകൊണ്ട് ചങ്ങല സ്വന്തമെന്ന് വിചാരിക്കുന്ന പോലെയാണ്. സഹോദരനയ്യപ്പന്റെ വാക്കാണ്, എന്റെ വാക്കല്ല. ഞങ്ങൾ സ്വയം ഹിന്ദുക്കളാണെന്ന് വിചാരിക്കുന്നത് എന്താണ്? ചങ്ങല പഴകുമ്പോൾ ചങ്ങല സ്വന്തമാണെന്ന് വിചാരിക്കുമ്പോൾ. സാമൂഹിക വിഷയങ്ങളെയൊക്കെ വളരെ ആഴത്തിൽ പഠിച്ച ഒരാളാണ് സഹോദരനെ. അങ്ങനെ പറഞ്ഞ ആളാണ്. അവർക്ക് കാശ് കിട്ടുന്ന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കും, പൈസ ഉണ്ടാക്കുന്ന ആശയം. കാശുണ്ടാക്കാൻ പറ്റില്ല സഹോദരന്റെ ആശയം പറഞ്ഞു, അതുകൊണ്ടാണ് പ്രോത്സാഹിപ്പിക്കുക. ഇവിടെ ഈ ഗുരുധർമ്മ പ്രയോജനമെന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ്. ആണോ അല്ലേ? തറപ്പിച്ചു പറ, ഉറച്ചു പറ. അപ്പൊ പിന്നെ സഹോദരന്റെ ആശയം എങ്ങനെ പറയും? വടക്കേ ഒരു ഹിന്ദു നേതാവ് കൂടെ വന്നു കൊല്ലത്താണെന്ന് വന്നു ഒരു വലിയ സമ്മേളനം നടത്തി. ആരാണത് അറിയാമോ? ഇവിടെ അല്ലേ ഇരിക്കുന്നത്? ചെവിക്ക് കുഴപ്പമുണ്ടോ? എന്നാ കേൾക്കുന്ന സ്ഥലത്തിരിക്കും, ആ മൂലയ്ക്ക് പോയിരിക്കാതെ. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കോട്ടയം ഞാൻ പറഞ്ഞില്ല, പറയുന്നൊക്കെ പറയുന്നു. ഈ മുമ്പോട്ടെങ്ങാനും വന്നിരിക്കെ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? നല്ല കഥയായി കേൾക്കുന്ന സ്ഥലത്തിരിക്കെ. ഈ വയസ്സുകാലത്തൂടെ വന്നിരിക്കുന്ന പല കാര്യമുണ്ട്. വടക്കേ ഇന്ത്യന്നൊരു ഹൈന്ദവ നേതാവ് ഇവിടെ വന്നു ജയ് ശ്രീറാം എന്ന് വിളിച്ച്. അറിയാമോ ആരാണെന്ന്? ഇന്ന് വിളിച്ച ആരാണെന്ന് അറിയാമോ? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയൊക്കെ സ്ഥാപിച്ച ആള്. ഇപ്പൊ സഹോദരൻ അയ്യപ്പനും കൂട്ടുകാരും അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ച് ജയ് രാവണ നടന്നു സംഭവം. അത് ഇതൊരു ചരിത്രമാണോ? ഇന്ന് നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. കാരണം ഇത് പറഞ്ഞു പ്രശ്നം ഇത്രയുള്ളൂ, പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അതിനകത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ശരി, അയ്യപ്പൻ എതിർക്കുന്നതിന് പറയുന്നത് എന്താണ്? അയ്യപ്പൻ നിരീശ്വരവാദിയായിരുന്നു എന്നാണ്. അപ്പോ സഹോദരന്റെ ജീവിതം പഠിക്കണം. സഹോദരൻ അവസാനം പ്രതിഷ്ഠവരെ നടത്തിയിട്ടുണ്ട്, നിരീശ്വരവാദിയായി അറിയപ്പെട്ടതിന് ശേഷം പ്രതിഷ്ഠവരെ നടത്തിയിട്ടുണ്ട്. അപ്പോ ഈ നിരീശ്വരവാദ പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ഉള്ളിൽ ഒരു ആത്മീയ സംസ്കാരം അവസാനം വരെ സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു സഹോദരൻ. ആത്മീയത എന്ന് പറയുന്ന ആൾക്കാരെ പറ്റിക്കുന്ന ആയിരുന്നില്ലെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് എം കെ സാനു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എം കെ സാനുമായിട്ട് വളരെ അടുത്ത് പരിചയിച്ചിരുന്ന ആളാണ്. എം കെ സാനുമായിട്ടുള്ള സംഭാഷണത്തിൽ ആ കാര്യങ്ങളൊക്കെ സഹോദരനെ പറയുന്നുണ്ട്. ഗുരുവിനോടുള്ള ബന്ധം അവസാനം വരെ ഉണ്ടായിരുന്നു, മരണം വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കൊള്ളരുതായ്മകളും അഴിമതിയും അനീതികളും ഒക്കെ കണ്ടിട്ടാണ്, ഇതിനോടൊക്കെയുള്ള ഒരു വെറുപ്പാണ്, അതൊരു മൊത്തത്തിലെ ഒരു പ്രതിഷേധമായിട്ട് രൂപപ്പെട്ടാണ്, അതാണ് ഇതെല്ലാം പറയുന്നത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ആത്മീയത അയ്യപ്പനുണ്ടായിരുന്നു, അതാണ് ശരിയായ ആത്മീയത. ഗുരു അംഗീകരിച്ച ആത്മീയത. അപ്പൊ ആ സാഹോദര്യം എന്ന് പറയുന്നത് അയ്യപ്പൻ ഉണ്ടാക്കിയ സംഘടന എന്തായിരുന്നു? അതെവിടുന്ന് കിട്ടി? സഹോദര സംഘം അരുവിപ്പുറത്തുനിന്ന്, അരുവിപ്പുറത്തുനിന്ന് കിട്ടിയതാണ്. അത് അരുവിപ്പുറത്തുനിന്ന് ഒന്നാണ്. അന്നേ ഗുരുവിന് അങ്ങനെ ആ ഒരു ബോധം എന്ന് പറയുന്ന സാഹോദര്യം എന്ന് പറയുന്നത് ഇവിടത്തുകാർക്കുണ്ടോ? വരുമെന്ന് ഗുരു പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതെന്നാ ഇനി വരുന്നത്? നമ്മൾ അനുകമ്പയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ സാഹോദര്യം ഇല്ലാത്തവരവിടെ അനുകമ്പ എന്തനുകമ്പ? അപ്പൊ ഈ മറുസൈഡിലൂടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ്. വീഴുന്നവനെ അവനെ ന്യായീകരിക്കാനും പോകുന്നു. അപ്പൊ അവിടെ രണ്ട് സമബുദ്ധിയോടുകൂടി കാണണം. ഇത് രണ്ടും കാണും, രണ്ടും കാണാൻ കഴിയണം. അങ്ങനെ ഒരു ചിന്താശീലം, ഒരു വിവേകം വളർത്തിയെടുക്കണം. ആ വിവേകം ഇല്ലായ്മയാണ് ഈ പ്രശ്നം മുഴുവനെന്നാണ് അടുത്തതിൽ ഗുരു പറയുന്നത്. ഗുരുവല്ല ഇത് എഴുതിയ ഗുരു. എഴുതിയ ആരായാലും ഗുരു തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. എന്നുവെച്ചാൽ എഴുതിയ ഗുരു ഇത്രയും എഴുതണമെങ്കിൽ ആ ബോധമില്ലാത്തവരൊക്കെ എഴുതാൻ പറ്റും. ഇപ്പൊ ഗുരുവിനും ഗുരുവിന്റെ ശിഷ്യന്മാരിൽ പലർക്കും ഗുരുവിന് വിശേഷിച്ച് ഒരു ദൃഢമായ തമിഴ് ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന മുമ്പ് നമ്മൾ പഠിച്ചതുണ്ടല്ലോ, എന്താണ് ജീവകാരുണ്യ പഞ്ചകം. ജീവകാരുണ്യ പഞ്ചകവും ഇതും ഇത് രണ്ടും തിരുക്കുറളിന്റെ ആശയം തന്നെയാണ് പൂർണ്ണമായിട്ട്. ജീവകാരുണ്യ പഞ്ചകത്തിലെ പല വരികളും തിരുക്കുറളുടെ ട്രാൻസ്ലേഷൻ പോലെയാ തോന്നുന്നു. അത്രയും ഇതുണ്ട്. ഇപ്പൊ ഗുരു ഇങ്ങനെ ഒരു അനുകമ്പവാദിയായി മാറിയത് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഗുരുവിനെ സ്വാധീനിച്ച തിരുക്കുറൾ തന്നെയായിരുന്നു. തിരുക്കുറൾ മറ്റ് പല വിഷയങ്ങളും പറയുന്നുണ്ട്, എന്നാലും അതിൽ തുറപറം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. എനിക്ക് സന്യാസത്തെ കുറിച്ച് പറയും ഒരു അധ്യായം, ആ ഒരു ഭാഗമാണ് ഇവിടെയുള്ള കുറെ പദ്യങ്ങൾ വരുന്ന ഭാഗം. അതിനകത്താണ് ഈ ജീവകാരുണ്യ പഞ്ചകത്തിന്റെ വിഷയങ്ങൾ വരുന്നത്. കൊല്ലാമൈ എന്ന് പറയുന്നത്, കൊല്ലാതിരിക്കൽ തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവിടെ വരുന്നത്. പുലാൽ മർത്തൽ, മാംസ ഭക്ഷണ തിരസ്കാരം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ. ആ മാംസഭക്ഷണ തിരസ്കാരം അതുപോലെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ ഗുരുവിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെയാണ്. അരുൾ ഉടമ, അൻപുടമ രണ്ട് ഭാഗങ്ങളാണ്. അൻപുടമയും അരുൾ ഉടമയും പറയുന്ന എന്തിനെ കുറിച്ചാണ്? അരുൾ ഉടൈമൈ എന്നാണ്, തമിഴാണ്. നമ്മൾ പറയുമ്പോൾ അത്രയും ശരിയാകത്ത പഠിക്കാത്തത്. ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ ജീവകാരുണ്യ പഞ്ചകവും അനുകമ്പാദേശവുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വലിയൊരു സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ഈ അടുത്തത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുൾ അൻപിനമാറ്റും അല്ലനൻ കരുവാകും കുരുവാമി തേതിലും. അവിടെ ഈ പറയുന്ന അരുൾ, അരുളെന്ന് പറഞ്ഞാൽ എന്താണ്? അനുകമ്പയാണ്. ഇപ്പോ ഒരു കൃതി നമ്മള് പഠിക്കുമ്പോ ശരിക്കും അതിന്റെ പശ്ചാത്തലം ശരിക്കും മനസ്സിലാക്കുന്നു. ഇത് എവിടെ നിന്ന് വന്നു, ഏതിനോടാണ് ബന്ധം, അത് മനസ്സിലാകാതെ വ്യാഖ്യാനിക്കാൻ പോയിക്കഴിഞ്ഞാൽ കാട് കയറും. അരുളെന്നുള്ളതിന് ബാലകൃഷ്ണൻ നായർ സാർ അർത്ഥം എഴുതിയിരിക്കുന്നത് ജ്ഞാനമെന്നാണ്. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു അർത്ഥമാണ് എഴുതിയത്. ഒരു അബദ്ധമാണത്. ഞാൻ സാറിനോട് നേരിട്ട് സാറിന്റെ വ്യാഖ്യാനത്തിലുള്ള അബദ്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ആളാണ്, അതൊന്നും മറന്നിട്ടില്ല പറയും. പക്ഷെ അബദ്ധം ആണല്ലോ അത് പറഞ്ഞപ്പോ. സാർ എന്നോട് എന്താ പറഞ്ഞത്? സാറ് വലിയ മനസ്സിന്റെ ഒരു ഉടമയാണ്. സാറ് ഞാനെന്താ എന്റെ ഇത് പറ്റിയിരിക്കും, കാരണം ഞാൻ വേറെ ഒന്നും നോക്കി എഴുതിയല്ല. അപ്പൊ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിരിക്കും. ശിവരിയിൽ നിന്ന് അത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇനി തിരുത്തി വേണം പ്രസിദ്ധീകരിക്കാൻ എന്നാണ് എന്നോട് പറഞ്ഞത്. ശിവരിയിൽ നിന്ന് ഗുരുദേവ കൃതികൾ പോലും തെറ്റില്ലാതെ എന്നെ പ്രസിദ്ധീകരിക്കുന്നു, പിന്നെ അല്ലേ സാറിന്റെ വ്യാഖ്യാനം തിരുത്തുന്നു. ഇത്രയും വർഷമാണ് കുമാരസ്വാമി സന്യാസിയാണ് ആദ്യം ഇത് അടിച്ചു പ്രസിദ്ധീകരിച്ചത്. ഇത്രയും വർഷമായിട്ട് ഇതുവരെ തിരുത്തി പ്രസിദ്ധീകരിക്കുന്നതിനുള്ള ഒരു വിവരം പോലും ഇവിടെയുള്ള സ്വാമിമാർക്കുണ്ടായിട്ടില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, അതാ ഇപ്പൊ അവസാനം പ്രസിദ്ധീകരിച്ചതിന് തെറ്റുകൾ അതുപോലെ ആവട്ടെ. ഈ സമാധിയിൽ മുമ്പ് വെച്ച് അടുത്ത ദിവസം ഞാൻ സച്ചിദാനന്ദ സ്വാമി എടുത്ത് ചോദിച്ചത് എന്താ ചെയ്തിരിക്കും, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു ചോദിച്ചു. സ്വാമി ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ മാനത്ത് നോക്കിയിരിക്കും. സ്വാമിക്ക് അറിയാം സംഗതി എന്താണെന്ന്, പക്ഷെ ഉണർന്നു നടക്കുന്നവനെ പിന്നെ ഉണർത്താൻ പറ്റില്ലല്ലോ. ഉറക്കം നടിക്കുകയാണ് അത്. അത് പിന്നെ പറയുന്ന അതൊന്ന് ഞാനല്ല ചെയ്യുന്നു. ഗുരുദേവന്റെ ഏറ്റവും വലിയ അപ്പോസ്തലനായി നടക്കുന്ന ആളാണ് പറയുന്നത്, അന്ന് ഞാനല്ല ചെയ്യുന്നത്. നമ്മൾ സ്വാമിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം, അങ്ങനെ മാറാൻ പറ്റത്തില്ല. ഗുരുദേവരുകൾ ശരിയായി കറക്റ്റ് ചെയ്ത് തന്നെ സ്വീകരിക്കുന്ന പണ്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഇത്രയും പറയാനല്ലേ പറ്റും. പുറമെ സംബന്ധിച്ചെങ്കിലും കൊണ്ടുകൊണ്ട് പരിഭവം കാണും. പിന്നെയാണോ ബാലകൃഷ്ണൻ നായർ സാറിന്റെ വ്യാഖ്യാനം തിരുത്തി പ്രസിദ്ധീകരിക്കുന്നത്? എങ്ങനെ ഗുരുവിനെ തിരുത്തുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഈ എഴുതിയിരിക്കുന്ന രചനകളിൽ വരുന്ന തെറ്റുകൾ, പ്രിന്റിംഗ് മിസ്റ്റേക്കുകൾ കറക്റ്റ് ആക്കണം, അതാണ് പറയുന്നത്. അതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അരുളെന്ന് പറഞ്ഞാൽ എന്താണ്? അനുകമ്പയാണ്. അനുകമ്പയാണ് അരുളെന്ന് പറയുന്നത്. ഇതെല്ലാം എവിടെ നിന്ന് വന്നു? തിരുക്കുറളെന്ന് പറയും. അരുൾ ഉടയിമൈ എന്നൊരു ഭാഗം തന്നെയുണ്ട്. ഗുരു അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് അത് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും കുറച്ച് ഭാഗം കിട്ടുന്നു. അപ്പൊ ആ ഗുരുവിനവനോടുള്ള ബന്ധം അറിയാം. അപ്പൊ ഗുരുവിന്റെ ശിഷ്യന്മാർക്കും ആ ബന്ധം എന്തായാലും ഉണ്ടാവും. ഇതാരെഴുതിയ ആളായാലും ശരി, ആൾക്കും ആ ബന്ധം ഉണ്ടാവും. ഗുരുവിലൂടെ തന്നെ ആ ബന്ധം ഉണ്ടാവും. അപ്പൊ അരുളെന്ന് പറഞ്ഞ അനുഭവം വേണം, എന്നാ അറിവല്ല. പിന്നെ അങ്ങനെ ഒരു അർത്ഥമുണ്ട്, പക്ഷെ അത് ഇവിടെ ആ അർത്ഥത്തെ എടുത്ത് പ്രയോഗിക്കണമെന്ന് നമ്മൾ അറിയണം. അർത്ഥമില്ലാന്നല്ല പറയും. അരുളുക, അനുഗ്രഹിക്കുക, പറയുക, ഇതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് ഇവിടെ പറയുന്ന എന്താണ് അരുളെന്ന് പറഞ്ഞാൽ? അനുകമ്പയാണ്. അരുളാൽ വരും ഇമ്പം, ആനന്ദം. ഇതും തിരുക്കുറളിൽ വരുന്നതാണ് ഇമ്പം. അതിനും ഒരു ഭാവമാണ്. അനുകമ്പ കൊണ്ട് ഒരാൾക്ക് ആനന്ദം ഉണ്ടാകും എന്നാണ്. അത് വളരെ സത്യമാണ്. കാരണം നമ്മളുടെ മനസ്സിൽ അനുകമ്പ ആയാൽ മനസ്സ് കുറച്ച് അനുകമ്പ സ്നേഹമാണല്ലോ. നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും എന്തിനോടെങ്കിലും ന്യായമായ ധർമ്മയുക്തമായ ഒരു സ്നേഹമാണ് ഇരിക്കുന്നതെങ്കിൽ അതോടൊപ്പം സ്നേഹം എന്ന് വെച്ചാൽ അത് ന്യായമായിരിക്കണം സ്നേഹം. ഗുരുദേവൻ അനുകമ്പ എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്നേഹം എന്ന് പറഞ്ഞിട്ടുള്ളത് വഴി നടക്കുന്നവരെയൊക്കെ സ്നേഹിക്കാൻ പോകരുത്. അതൊക്കെ പിന്നെ പുലിവാലായി. പിന്നെ സ്നേഹത്തിൽ നിന്ന് തല ഊരാൻ പറ്റാതെ അങ്ങനത്തെ സ്നേഹം, ധാർമ്മികമായ ആ സ്നേഹം. മനസ്സിൽ വന്നു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാവും. നിങ്ങൾ സൗഹാർദ്ദപൂർവ്വം രണ്ടുപേര് സംഭാഷണം നടത്തുകയാണെങ്കിൽ മനസ്സ് ശാന്തമായി അല്ലേ. ആശയം നിങ്ങൾ കൂടിച്ചേർന്നിരുന്ന് ഒരു കൂടാലോചനയാണ്. ഇവിടെ ഇടയ്ക്ക് ഓരോരോ മൂലകളിലും കാണും, മൂന്നും നാലും പേര് കൂടിച്ചേരുന്നു കുശുകുശുക്കുന്നു. എന്താണ് കൂടാലോചന? മനസ്സസ്വസ്ഥമോ കലുഷിതമോ? അല്ലേ, നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാറില്ലേ? ഇല്ലേ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ സംഭവിക്കും? നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാകും. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ പല പ്രോജക്റ്റുകൾ, പ്ലാനുകളൊക്കെ ഉണ്ടാക്കും. അതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കും, വേണ്ടതുപോലെ ഒന്നും നടപ്പിലാവത്തില്ല. അപ്പൊ നിരാശയുണ്ടാവും, ദുഃഖമുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ മനസ്സിന് ഒരു ഈ ഗൂഢാലോചനക്കാർക്ക് ഒരിക്കലും മനസ്സിന് യാതൊരു തരത്തിലുള്ള സ്വസ്ഥതയുണ്ടാകത്തില്ല. അങ്ങനെ ഗൂഢാലോചനക്കാർ വരുമ്പോൾ ഞാൻ അവരെ കഴിയുന്നത്ര അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ ആരും ഒന്നിലേക്കും തള്ളിവിടുന്നതല്ല, നിങ്ങൾ എടുത്തു ചാടുകയാണ്. അതാണ് നിങ്ങൾ ആരെങ്കിലും ഇവിടെയെങ്കിലും നിങ്ങളൊരു ചുഴിയിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ബഹളത്തിൽ നിങ്ങൾ കച്ചിത്തൊരുമ്പിലും കയറി പിടിക്കും രക്ഷപ്പെടാൻ വേണ്ടി. അതല്ല ഇതിപ്പോ ഇവിടെ സംഭവിക്കുന്നതല്ല, ഓരോരുത്തരും എടുത്തു ചാടുകയാണ്, ഗൂഢാചർ ലോചനകളിലേക്ക് എടുത്തു ചാടുകയാണ്. പലരും വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മളിപ്പം നന്നാക്കി കളയുന്നു, ഇപ്പതാ നന്നാക്കാൻ പോവുകയാണ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നന്നാക്കുമെന്ന് വിചാരിച്ച് വരുമ്പോട്ടിറങ്ങുന്നവർ സ്വസ്ഥതയുണ്ടാകത്തില്ല. ഇവിടെ ഞാൻ നേരിട്ടുകൊണ്ടിട്ടുള്ളതാണ് മിക്കവാറും ഈ ഗൂഢാലോചനക്കാർ എല്ലാം വളരെ ദയനീയമായ രീതിയിലാണ് മരിക്കുന്നത്, സ്വസ്ഥമായി മരിക്കുന്നത്. ആ സമയം അതിനൊന്നും ഇടപെടാത്ത ആൾക്കാർ വളരെ ശാന്തമായി മരിക്കുന്നതും കണ്ടിട്ടുണ്ട്. രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറഞ്ഞുതരാം. എന്നുവെച്ചാ ഈ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിനെ പുണ്ണാക്കുകയാണ്. അവന് മനസ്സിന് ശാന്തി സമാധാനം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തും കിട്ടത്തില്ല. ഇങ്ങനെയുള്ള ഹൃദയം പറഞ്ഞ ഈ പേപ്പട്ടിക്കുണ്ടോ സ്വബോധം, പേപ്പട്ടികളെ പോലെ ഇങ്ങനെ അനഞ്ഞു കിടക്കുകയാണ്. വായും തുറന്ന് ഉമിനീർ ഒലിപ്പിച്ച് ആരൊക്കെ കടിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല. സന്യാസം, ആത്മീയത, ഇതിന്റെ ഒന്നും യാതൊരു നേട്ടവും അവർക്കുണ്ടാകത്തില്ല. പേപ്പട്ടിക്ക് എന്തായാലും സുബോധം ഉണ്ടാകത്തില്ല. ഗുരുദേവൻ പറഞ്ഞ ഒരു ആത്മീയമായ അർത്ഥത്തിലാണ് ആ പറഞ്ഞത്. ഒരു ആത്മീയ ദാഹം ഉള്ളിൽ വരുമ്പോൾ പറയുന്ന കാര്യമാണ്. ഇതങ്ങനെയല്ല, ഇത് ഭൗതികമായ കലാപങ്ങളിലാണ് ഈ പേപ്പട്ടികൾ ഇങ്ങനെ കറങ്ങി കിടക്കുന്നത്. അവർ ഒരിക്കലും അതിൽ നിന്ന് മാറി നീക്കാൻ കഴിയത്തില്ല. ഇടകൊണ്ടേ അങ്ങനെ പറയാൻ കഴിയത്തില്ല. ഇതിൽ തന്നെ കിടക്കും, ശാന്തി ഉണ്ടാവും. മറിച്ച് അരുളാണെങ്കിലോ അനുകമ്പയുണ്ടെങ്കിലോ വരും ഇമ്പം, ആനന്ദം. ഒരാൾ നിങ്ങൾ ആരുടെയും എന്താണ് എനിക്ക് അനുകമ്പയുണ്ടെന്ന് പറഞ്ഞ് ആരെയും പോയി കെട്ടിപ്പിടിക്കാനൊന്നും പോണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവനവൻ മനസ്സിൽ വെച്ചിരുന്നാണ് കട്ടിപ്പിടിച്ചാലേ ആനന്ദം വരും, അങ്ങനെയൊന്നുമില്ല. മനസ്സിരുന്ന മനസ്സിൽ അങ്ങനെ ഒരു സൗഹാർദ്ദം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആരുമായിട്ടും എന്തുമായിട്ടും ഏതുമായിട്ടും അവന് എന്താണ് ഇമ്പം ഉള്ളിൽ, അവന് സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. അതാണ് പറയുന്നത് അരുളാൽ വരും ഇമ്പം. അരുളുകൊണ്ട് എന്ത് വരുന്നു? ഇമ്പം വരുന്നു. ആനന്ദം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും. അൻപകന്നൊരു അൻപില്ലാത്ത അനുകമ്പ ഇല്ലാത്ത. അപ്പോ ഇവിടെ മൂന്ന് വാക്കുകൾ വന്നു. ഒന്നാമത്തെ പദ്യത്തിൽ എന്താ വന്നത്? അനുകമ്പ. രണ്ടാമത്തെ ഇതിൽ എന്തു വന്നു? അരുളും അൻപും. അടുത്ത് പറയും ഈ മൂന്നു കൊണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് തന്നെന്ന് പറയും. മൂന്നിന്റെ സാരം വന്നു. അപ്പൊ ഇവിടെ അരുളെന്ന് പറഞ്ഞാൽ അറിവെന്നുണ്ട്. അൻപകന്നൊരു നെഞ്ചാൽ, അൻപില്ലാത്ത നെഞ്ച് മനസ്സ്. നെഞ്ചെന്ന് വെച്ചാൽ മനസ്സാണ്. അനുകമ്പയില്ലാത്ത മനസ്സുകൊണ്ട് വരും ഇമ്പത്തിന് നേരെ വിപരീതം. എന്താണ്? അല്ലലൊക്കെയും എല്ലാ ദുഃഖവും വരും. എല്ലാ ദുഃഖങ്ങളും വരുന്നു മനസ്സിന്. അങ്ങനെ ഒരു അരുൾ അനുകമ്പയുള്ളവന് അങ്ങനെ അഹങ്കാരം കുറവായിരുന്നു. അഹങ്കാരം എന്ന് വെച്ചാൽ അപകടത്തെ ഉണ്ടാക്കുന്ന അഹങ്കാരം. അഹം എന്നുള്ള ബോധമില്ല, അത് നമുക്ക് വേണം. അവബോധമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാനെന്നുള്ള ബോധമില്ല, നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. ആ ബോധത്തെ അല്ല ഇവിടെ അഹങ്കാരം എന്ന് പറയുന്നത്. ഇവിടെ അഹങ്കാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെയൊക്കെ ഇടയിലുള്ള ആൾക്കാരുടെ ഇടയിൽ കാണുന്ന അഹങ്കാരം. അല്ലാതെ ഞാനെന്ന് പറയുന്നത് അങ്ങനെ പറയാതിരിക്കണ്ട. ഞാനെന്ന് പറയുന്നതുകൊണ്ട് ഒരാൾക്ക് അഹങ്കാരം വരുമെന്നൊന്നും ധരിച്ചിടയില്ല. ഞാനെന്ന് പറയേണ്ടത് ഞാനെന്ന് തന്നെ പറയുന്നു, അതാവശ്യമാണ്. ദോഷമൊന്നും ഗുരുദേവൻ നാമെന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത്? നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമ്മൾ ഈ നാമെന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? ശുദ്ധ വിവരക്കേടായി. നമ്മൾ പറയുമ്പോൾ എന്തുതന്നെ പറയണം? ഞാനെന്ന് തന്നെ. അപ്പം ഞാൻ നാമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെന്താ വലിയ മഹാനാണെന്ന് വിചാരിച്ചിട്ട് സ്വയം ഒന്ന് തട്ടിവിടെയാണ് നാം. ഇവിടെ ചില സ്വാമിമാരൊക്കെ പറയും, പേരെന്ന് ഞാൻ പറയുന്നില്ല. ടി വി ചാനലൊക്കെ വന്നിരുന്ന് നാമെന്നൊക്കെ പറയുന്നതായിട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ത് ഭയങ്കര സാധനമാണെന്ന് ആൾക്കാർ ധരിക്കുമെന്നാണ്. കേൾക്കുന്നവര് ട്രോളറൊക്കെയാണ് ഈ നാമിനെ കുറിച്ച്. അതവർ മനസ്സിലാക്കുന്നു, ട്രോളന്മാരുടെ ഭാഷയാണ് ഇപ്പം നാം. നമ്മൾ സംഭാഷണത്തിൽ ഞാനെന്ന് പറഞ്ഞാണ്. ഇവനത് പറഞ്ഞൊരു ശരി, അതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടെ ഉണ്ട് അങ്ങനെ പറയുന്നത്. ഇന്നങ്ങനെയല്ല ഞാൻ, അതിനല്ല ഞാൻ പറയുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് ഇവിടെയുള്ളവരുടെ അഹങ്കാരം എന്താണ്? ഇതൊന്ന് കുറച്ച് എന്താണ്, ശിവരി എന്ന് പറയുന്ന ഈ വലിയ കുന്നിന്റെ മേളിൽ കയറി നിൽക്കുമ്പം ചില സ്ഥാനമാനങ്ങളൊക്കെ കൈവരും. പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, പിന്നെ എന്ത് സെക്രട്ടറിയാണ്? തീർത്ഥാടന സെക്രട്ടറി. പിന്നെ എന്തിന്റെ സെക്രട്ടറിയാണ്? ഗുരുധർമ്മ പ്രചരണ സഭയുടെ സെക്രട്ടറി. പിന്നെ എന്തിന്റെ സെക്രട്ടറിയാണ്? ആഗോള സെക്രട്ടറി. ഹോസ്പിറ്റൽ സെക്രട്ടറി. പിന്നെ എന്തിന്റെ സെക്രട്ടറിയാണ്? ഒക്കെ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഈ സെക്രട്ടറിയൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ വിചാരിക്കുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ സ്ഥലത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഇതൊക്കെ വരുമ്പോ ഈ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്? കുറേ കാശുകാർ നമ്മുടെ പോക്കറ്റിലുണ്ട്, കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ പോക്കറ്റിലുണ്ട്. അപ്പൊ എന്ത് ചെയ്താലും നമുക്ക് രക്ഷപ്പെടാം. നമ്മളെ രക്ഷിക്കാൻ എന്താണ് ഗോഡ് ഫാദേഴ്സ്? ഗോഡ് ഫാദർ എന്ന സിനിമ കണ്ടിട്ടുണ്ട്, ഗോഡ് ഫാദർമാരുണ്ട്. അപ്പൊ എന്തു ആകാം? ഇതാണ് അഹങ്കാരം, ഇതാണ് ചിന്തിക്കുന്നത്. ഇതാണ് അപകടം പിടിച്ച കാര്യം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കൂടെ ആയിത്തീരുന്ന ഈ കുന്നിന്റെ മഹത്വമാണെന്നുള്ളത് ഇവരാരും ചിന്തിക്കുന്നില്ല. ഇവർ വിചാരിക്കുന്ന എന്താണ്? ഞങ്ങളുണ്ടാക്കിയെടുത്ത ഒരു വലിയ സ്വാധീനത കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണ്. ഇതൊക്കെ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോയ ചരിത്രമോടെയാണ്. ഇതുവരാരും ആലോചിക്കുന്നില്ല. എനിക്കങ്ങ് മേളില് പിടിപാടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് എന്തു വന്നാലും നിൽക്കാം എന്നുള്ള അഹങ്കാരത്തിൽ ഉറച്ച വിശ്വാസമാണ്. അത് ആത്മവിശ്വാസമല്ല, അഹങ്കാര വിശ്വാസമാണ്. എന്തു വന്നാലും നേരിടാം എന്നാണ്. പിന്നെ ഇവരുടെ വാരി തൂങ്ങുന്ന കുറച്ച് പേരും അതെവിടെയും ഉണ്ടാവുമല്ലോ. ഫാൻസ് അസോസിയേഷൻ, കുറെ ഫാൻസ് അസോസിയേഷനും വരും. അയ്യോ സ്വാമി, കാണുന്നിടത്ത് വെച്ചൊക്കെ കാര്യം, നിങ്ങൾ ഈ കാണുന്നിടത്ത് വെച്ച് കാര്യം തോണ്ടുന്ന പരിപാടി അവസാനിപ്പിക്കുക. ഓരോരുത്തരുടെയും കാര്യം തോണ്ടരുത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ മനസ്സിലായോ? വഴി കാണുന്നിടത്ത് വെച്ച് ആരുടെയും കാല് തോണ്ടാൻ പോകരുത്. ഓരോരുത്തരുടെയും കൈയെടുത്ത് തൊഴുക മാന്യമായ രീതിയിൽ. അതെന്താ അങ്ങനെ? ഇതിപ്പോ ഇവിടെ പുതുതായിട്ട് പഠിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു ഇവരെന്നെ പുറത്താക്കി വിട്ടു. എന്നാലും ഞാൻ ഈ പഠിച്ച പഠിപ്പിയിലൂടെ നിൽക്കണം. ഇത് അവസാനിപ്പിക്കണം ഇവിടെ. ഇത് കർശനമായി ഇത് അവസാനിപ്പിക്കണം. ഇവരൊക്കെ നന്നാവണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. പരാതി കൈ വയ്ക്കാൻ പറയണം. നിങ്ങൾക്ക് ഒരോട്ടുണ്ടല്ലോ. പ്രിയമോ, അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഒരു പൗരൻ ഒരു വോട്ട് ഒരേ മൂല്യം. അതാണ് അവസാനം പറഞ്ഞതാണ്. ഏത്? ഒരേ മൂല്യം. ഞാൻ വോട്ടെന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ വോട്ടല്ല, ഇവിടുത്തെ വോട്ടിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഈ കാല് പിടിക്കാൻ പോകുന്നവന്റെ വോട്ടും നിങ്ങളുടെ വോട്ടിനും ഒരേ മൂല്യമേ ഉള്ളൂ. ഡബിൾ മൂല്യമില്ല. മനസ്സിലായി? ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്നറിയാമോ? അതിനെക്കുറിച്ച് നിങ്ങൾ, അതൊക്കെ സ്വകാര്യതയാണ്. മനസ്സിലായോ? ഒരാള് നിങ്ങൾക്ക് എങ്ങനെ ഒരാളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് സ്വകാര്യതയാണ്. എന്നുവെച്ചാൽ അയാളുടെ മുറിയിൽ അയാളെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവിടെ ചെന്ന് ആരും കാണാതെ അയാളെ കാര്യം പിടിച്ചിട്ട് ഇറങ്ങിപ്പോരുക. അതാണ് എന്റെ സ്വകാര്യത എന്ന് പറയുന്നത്. അതിലാകുമ്പോൾ ഒരു അന്തസ്സുണ്ട്. എന്താണ് അത്? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. ഇത് 100 പേര് കാണക്കെ നിങ്ങൾ ഒരാളുടെ കാലിൽ പോയി പിടിച്ചു കഴിഞ്ഞാൽ അയാളെ ചീത്തയാക്കുകയാണ്. എന്തുകൊണ്ട്? അവന് അഹങ്കാരം വരികയാണ്. ഇതാ കണ്ടോ, നിങ്ങളെല്ലാം കണ്ടോ എന്റെ കാലിൽ പിടിച്ചു, ഞാൻ ആരാണ്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ തരത്തിലൊരു അഹങ്കാരം ഉള്ളി വരികയാണ്. അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ ബഹുമാനിക്കണമെങ്കിൽ രഹസ്യമായിട്ട് അവരുടെ മുറിയിൽ അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അടുത്ത് വേറെ ആരും ഇരിക്കാനും പാടില്ല. എന്നിട്ട് പറയണം, ഇതാണ് എന്റെ മര്യാദ, ഞാൻ മര്യാദ ചെയ്യേണ്ടത് ചെയ്ത്. ഇനി ഇത് കൂടുതലൊന്നും പുറത്തിറങ്ങും പ്രതീക്ഷിക്കരുതെന്നൂടെ പറഞ്ഞിട്ടെങ്കിൽ പോരണം. മനസ്സിലായോ? അതുകൂടെ പറയണം. വേറാണ്ട് മുമ്പ് വെച്ചത് ചെയ്യരുത്. ഇത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് ഞങ്ങളിപ്പോ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഇത് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർ ചെയ്യട്ടെ, ബോധമുള്ളവർ ചെയ്യാതിരുന്നാൽ മതി. ബോധം കെട്ടവന്മാർ എവിടെയും കാണും, ബോധമില്ലാത്തവർ കാണും, ഏത് കൂട്ടത്തിലും കാണും. ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ സ്വകാര്യതയായിരിക്കണം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണത്. ഒരാൾക്കങ്ങനെ വേറൊരാളെ നിങ്ങൾക്ക് ബഹുമാനിക്കണമെന്ന് തീർച്ചയായിട്ടും ബഹുമാനിക്കാം. അങ്ങനെ തൊടണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തൊടാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് പരസ്യമായി ചെയ്യാതിരിക്കുക. ഇത് മനുഷ്യന്റെ അഹങ്കാരത്തെ ഉണ്ടാക്കും. അത് ചെയ്യാൻ പാടില്ല. പിന്നെ കാലങ്ങൾ, ഇതൊക്കെ എന്താണ്? പ്രജകളുടെ കാലത്ത് വെച്ചിരുന്ന ആചാരങ്ങളാണ്. ഇപ്പൊ പ്രജകളല്ല ഉള്ളത്, ഇപ്പൊ ആരാണ്? പൗരന്മാരാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. പ്രജകളുടെ കാലത്ത് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റണം. പൗരന്മാരാണ്. ഈ സമ്പ്രദായങ്ങളെ മാറ്റണം. നിങ്ങൾക്കൊരു വ്യക്തിയോട് ആദരവ് തോന്നരുത്, ബഹുമാനം തോന്നരുത് എന്നൊന്നുമല്ല ഞാൻ പറയുന്നു. അതൊക്കെ വേണം. പക്ഷെ അത് ശരിയായ രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് അപകടത്തിലേക്ക് പോകും. അപ്പൊ അവിടെ എന്ത് നഷ്ടപ്പെടുന്നു വെച്ചാൽ, ഈ സാഹോദര്യം എന്ന് പറയുന്ന അതിന്റെ സ്ഥാനത്ത് അടിമ യജമാന മനോഭാവം വരും. നിങ്ങൾ എന്നെ കാര്യം തൊട്ടുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ യജമാനനാണ് നിങ്ങളുടെ. നിങ്ങളുടെ മനസ്സിലെന്താ തോന്നുന്നത്? ഞങ്ങള് അടിമകളാണ്. ആ കാലം കഴിഞ്ഞു പോയി. ആ കാലം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയി. നിങ്ങൾക്കൊരു വ്യക്തിയോട് ആദരവ് തോന്നണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആദരവ് ഉണ്ടായിരുന്നാ പോരെ. പിന്നെ എന്തിനാ ഇതൊക്കെ? ഈ ഇരിക്കുന്നവരൊക്കെ ഇവർക്ക് സന്യാസം കൊടുത്ത് ഇവർ നിരന്തരം കാല് പിടിച്ചാണ്ട് കാല് പിടിച്ച് താഴെയിട്ട ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. പിന്നെയും ഇവരെ കൊണ്ട് ഈ കാല് പിടിപ്പിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ടോ? കാല് പിടിച്ചിട്ട് തന്നെ ആളുടെ കാല് വലിച്ച് താഴെ ഇട്ടവരാണ് ഇപ്പൊ മറ്റുള്ളവരെ കൊണ്ട് കാല് പിടിപ്പിക്കുന്നത്. ഇവരാലോചിക്കണ്ടേ, പറയണ്ടേ ഇത് ചെയ്യരുത്, അങ്ങനെ പറയാനുള്ള ബോധം ഉണ്ടാവണം. ക്ഷീണമാക്കി പോകാം, നമുക്ക് മുറിയിലേക്ക് പോകാം, ഞാൻ അവിടെ ഇരുന്നേരാ, നീ എന്റെ കാര്യത്തിൽ തന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ എന്ന് പറയാനുള്ള ബോധം വേണ്ടേ? വേണോ വേണ്ടേ? പിന്നെ പറയും എന്താണ് ആശ്രമത്തിലൊരു ഡിസിപ്ലിൻ അതാണെന്ന് പറയും. ആശ്രമത്തിലെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? അതെല്ലാവരും സ്വയം അവനവൻ നടപ്പിലാക്കേണ്ട ഒരു ഡിസിപ്ലിനാണ്. ആ ഡിസിപ്ലിൻ ആശ്രമത്തിൽ വരികയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ ഈ ഗൂഢാലോചനകളും ഇവിടെയുള്ള ഇതെല്ലാം ഇല്ലാതാവണം, ഇതെല്ലാം മാറണം. ചില കാര്യങ്ങളിൽ മാത്രം ഡിസിപ്ലിൻ ഉണ്ടായാൽ പോലെ. ആശ്രമത്തിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരൊറ്റ ഡിസിപ്ലിൻ ആണ് ആശ്രമത്തിൽ വേണ്ടത്. എന്താണ് ഇതാണ് സോദരത്വേന വാഴുന്ന, ഇതാണ് ആശ്രമത്തിന്റെ ഡിസിപ്ലിൻ. സോദരത്വേന വാഴുന്ന മാതൃകാസനം, ഇതാണ് ആശ്രമത്തിന്റെ ഡിസിപ്ലിൻ. ഈ ഒരൊറ്റ ഡിസിപ്ലിൻ ഇവിടെ വന്നാൽ മതി, വേറെ ഒരു ഡിസിപ്ലിന്റെ ആവശ്യമില്ല. മനസ്സിലായി? ആര് റിബലുമാണുണ്ട്, ആര് ഫാൻസുമാണുണ്ട്, രണ്ടിന്റെ ആവശ്യമില്ല. നിങ്ങള് സംഘം ചേർന്നാരുടെ റിബലാകാനും പോണ്ട, നിങ്ങൾ സംഘം ചേർന്നാരുടെ ഫാൻ ആകാനും ഫാൻസ് അസോസിയേഷനും ആകും. ഇവിടെ ഇപ്പോൾ മോഹൻലാലിനെയും മമ്മൂട്ടിയും ദിലീപിനെയും ഒക്കെ പോലെ ഫാൻസ് അസോസിയേഷനുകളാണ്. ഇതൊക്കെ മാറ്റിയെടുക്കും. സഹോദര്യമാണ് വേണ്ടത്. ഇത് പറയുന്നോണ്ടാണ് സഹോദരൻ അയ്യപ്പനെ ഇഷ്ടമുണ്ടാക്കി. എന്തുകൊണ്ട് സഹോദരൻ ഉണ്ടാക്കി? എന്താണ് ഫാൻസ് അസോസിയേഷൻ അല്ല, എന്നെയോ സഹോദര സംഘം. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. സഹോദരന്റെ ആത്മീയതയാണ് നമുക്ക് വരേണ്ടത്, അത് ഉള്ളിൽ സൂക്ഷിച്ച ആത്മീയത. എല്ലാവർക്കും അറിയാം. ഈ ആനന്ദകീർത്തനെ കൂടെ എടുത്തിട്ട് അടിച്ച കാര്യം ഇത് നിങ്ങളെന്താ വിചാരിക്കുന്നത്? പൂച്ച പാല് കുടിക്കുന്നു എന്നാണ് കണ്ണടച്ചെന്ന് വിചാരിച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ആശ്രമത്തിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും രാഷ്ട്രീയക്കാർക്കും ഈ നായരായാലും നമ്പൂതിരിയായാലും ഏത് കമ്മ്യൂണിറ്റി ആയാലും എല്ലാവർക്കും ഇതൊക്കെ അറിയാം. നമ്മൾ പറഞ്ഞാലും പഠിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഇത് അറിയാം. അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു. അതൊക്കെ ഈ അധികാരത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മളിതൊരു വാഗ്വാദത്തിന് ആരോടും മുതിരേണ്ട കാര്യമില്ല. സർവേ സോദര ബുദ്ധയ എന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ആരും ആരും ഭരിക്കണ്ട. നമ്മളെന്തിനാ മറ്റുള്ളവരടുത്ത് വാഗ്വാദത്തിന് പോകുന്നത്? മനസ്സിലാകാത്ത ഒരാളുടെ അടുത്ത് എന്താണ്? നിങ്ങളിപ്പോ ഈ ക്ലാസ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയുന്നത്. ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്, നിങ്ങൾ കേൾക്കാനും ബാധ്യസ്ഥരാണ്. എന്തേ ഈ രണ്ടും ഉണ്ട്. അതുകൊണ്ട് ഞാനിതൊക്കെ പറയുന്നു. ഞാൻ വേറെ കുറച്ച് പേരുടെ അടുത്ത് പറഞ്ഞു, അവരിത് കേൾക്കണമെന്നൊന്നുമില്ല. അങ്ങനെയുള്ളവർ തമ്മിൽ സംസാരിക്കാൻ പോലും സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ തലയിൽ മുണ്ടിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ അത് കുറച്ച് ഇരുട്ടുമുണ്ടെങ്കിൽ വേറെ ആരും കാണില്ല എന്നുള്ള പഴയ ചില കാരണവന്മാരുടെ വൃത്തിയാണ്. മനസ്സിലായോ? ഇപ്പൊ കറണ്ടുള്ള കാലമാണ്. തലയും മുട്ടിട്ട് കൊണ്ടോട് രാത്രി ഇറങ്ങിടുന്ന ഒരുപാട് പേര് കാണും. ഈ ബോധം എങ്ങനെ വേണം? പണ്ടത് നടക്കുമായിരുന്നു. എന്താണ് തലയും മുണ്ടു പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? തലയും മുണ്ടിട്ടുകൊണ്ട് നടക്കും. അവർ ഇരുട്ടുമാണ്, ആരും കാണില്ല എന്നാണ്. പക്ഷെ ആരെങ്കിലുമൊക്കെ കാണും. ഇന്നങ്ങനെയല്ല, ഇന്ന് കറണ്ടുള്ളതുകൊണ്ട് എല്ലാവരും കാണും. അതുകൊണ്ട് പറയുന്നതിനൊന്നും കാര്യമില്ല. പക്ഷെ ഇത് പറഞ്ഞ് നമ്മള് മനസ്സിലാകാത്തവരടുത്ത്, പ്രത്യേകിച്ചും സന്യാസിമാരടുത്ത് ഇത് പറഞ്ഞ് വഴക്കൂടാൻ പോണ്ട. എന്റെ കാര്യമില്ല, വെറുതെ വഴക്കുണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ വഴക്കുണ്ടായ എന്ത് ചെയ്യും? നമ്മളൊരാളെ ഇത് വരുന്ന അബദ്ധം എന്ന് വെച്ചാൽ ഈ സ്വാമിക്കൊക്കെ പറ്റുന്ന എന്ന് വെച്ചാൽ സ്വാമി ഒരാളെ ബോധവൽക്കരിക്കാൻ സ്വാമിക്ക് പറ്റില്ല അവസരം. ചെന്ന് ബോധവൽക്കരണം തുടങ്ങി. ഇയാൾ കുറച്ച് സമയം കേട്ടോണ്ടിരിക്കും. അപ്പൊ ഈ ബോധവൽക്കരണം ഇയാൾക്ക് പിടിക്കത്തില്ല. ഇയാൾ തിരിച്ചെന്തെങ്കിലും വരുമ്പോ സ്വാമിയുടെ കണ്ട്രോളിൽ പോകും. വെളുക്കാൻ തേച്ചത് പാണ്ടാവും. വാദി ആരാകും? പ്രതിയാകും. ഇതിന്റെ എന്തിനായി അപകടത്തിൽ ചെന്ന് ചാടുന്നു? അവസാനം നഷ്ടം വരുന്നേർക്ക് ആൾക്കാർ പറയും സ്വാമി ഒരു വഴക്കാടിയാണ്. എന്തുകൊണ്ട്? സ്വാമിയുടെ കൺട്രോൾ പോയെന്ന് പറയുന്ന വാസ്തവമാണ്. ഈ തുടക്കമിട്ടാരാണ്? സ്വാമിയാണ്. താല്പര്യം എന്തായാലും നല്ലതായിരുന്നു, പക്ഷെ ചെന്ന് പറഞ്ഞു വരുമ്പോ എന്താവും? കൺട്രോൾ പോകും. അപ്പൊ അങ്ങനെയുള്ള അടുത്ത് സംസാരിക്കാതിരിക്കുക, അത്തരം വേദികളിൽ പോകാതിരിക്കുക, പറയാതിരിക്കുക, നമ്മളോട് സൗഹാർദ്ദമായി സംസാരിക്കാൻ പറ്റുന്നവരടുത്ത് മാത്രം സംസാരിക്കുക, അതേ ഉള്ളൂ. ഞാനീ പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ മുമ്പേ ഇരുന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ആര് കേട്ടാലും നല്ലതാണെന്നുള്ള ബോധത്തിൽ തന്നെ പറയുന്നു. കാരണം എനിക്കറിയാലോ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പലരും കേൾക്കുമെന്നും എനിക്കറിയാം. കേട്ടെ, ബോധം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അതുകൊണ്ട് അവർക്കേ നഷ്ടമുണ്ടാകും. ബോധമുണ്ടായാൽ അവർക്കും ഗുണമുണ്ടാകും, ഈ പ്രസ്ഥാനത്തിനും ഗുണമുണ്ടാകും. അങ്ങനെ ഞാൻ പറയുന്നതാണ്. അപ്പോ എന്താണ് ഇത്? നിങ്ങളുടെ ഫോണ് റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ അവർക്ക് തിരിച്ച് എന്നെ കയറിയൊന്നും ആക്രമിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ സ്ഥലത്തില്ലല്ലോ. പ്രതിഷേധമുണ്ടെങ്കിലും പല്ല് കടിക്കാനല്ലേ പറ്റും. സ്വാമിക്ക് പറ്റുന്നതല്ല, സ്വാമി ഉപദേശിക്കാൻ നേരിട്ടാണ്. നേരിട്ട് ചെന്ന് ഉപദേശിക്കാൻ ചെല്ലുമ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചടി ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ സ്വാമിയുടെ കൺട്രോൾ ആദ്യം പോവും, പ്രശ്നമായി. അപ്പോ അങ്ങനെയുള്ള വൈദ്യരണികളിൽ ചെന്ന് ചാടരുത്. ഇങ്ങനെ ഇനി ആരോടെങ്കിലും ഇങ്ങനെയുള്ള കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് റെക്കോർഡ് ചെയ്തിട്ട് പറയുന്ന കേട്ടോ, റെക്കോർഡ് ചെയ്തിട്ട് പ്രചരിപ്പിക്കണം. എല്ലാരും കേക്കട്ടെ, അതേ ഉള്ളൂ ഇതിന്റെ ഒരു മാർഗം. അല്ല അങ്ങനെ പോകരുത്. ഇതുപോലെ കമന്റ് ബോക്സിനൊന്നും അവസരം എടുത്ത്, ഫേസ്ബുക്കിലും മറ്റേതിലും ഒന്നും ഇടരുത്. അങ്ങനെ കേട്ടാ പ്രശ്നമോ, പുറത്തിറങ്ങാൻ പറ്റത്ത. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഇൻപം അങ്ങ് അകന്നൊരു നെഞ്ചാൽ വരും അല്ലല്ലോ കയ്യും വരുളാൽ വരും ഇമ്പം അൻപകന്ന് കരുണയില്ലാത്ത. അപ്പോ അനുകമ്പ അരുൾ അൻപ് മൂന്നും വന്നു. അതില്ലാത്ത മനസ്സിൽ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും വരും. ആ നമ്മൾ ഈ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ഒരുപാട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നു, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് പറയുന്നത്. അത് എല്ലാവർക്കും, എനിക്കും, ഞാനും ഇതിന്റെ ഒരു ഭാഗമാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ബാധകമായ കാര്യം തന്നെയാണ് പറയുന്നത്. ഞാൻ എന്താണ് ഇതിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു വിശുദ്ധ പശുവായിട്ടല്ല ഞാൻ പറയുന്നത്. എല്ലാവരെയും എന്താണ് ബാധിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, അപ്പോൾ പ്രശ്നമൊന്നുമില്ല.